പദവിയിലുള്ള കാര്യം ജനാധിപതികളെ ശക്തമായി തുറന്ന് കേട്ട് നിന്ദിച്ച ജനദേശപാലനം ഉണ്ടാക്കുക. ലങ്കായ ദേശപാലന സംസ്കൃതിയെ കീഴുള്ള ദേശപാലന സംസ്കൃതിയ നദിമദാനത്തെ വിനാശമുദർന്ന തനകട് പക്കല്ല ഇവരായി ജനതാവിന്റെ ശ്രദ്ധയിലധി അനുസാര തന്നെ ജനതാവിന്റെ ശ്രദ്ധയിലധി മീത വസ്തുപ്പാട്ട നിലത്ത് നിൽപാത പേദി അസ്പാത പത്കരണ്ട് അപ്പി കൗരുത്തുകൊള്ളത്തിന്റെ ശക്തി സമ്പന്ന ധൈര്യ സമ്പന്ന കൊലകളില്ല മൈന്ദായി മൈത്രി എക്കതിയുടെ പരമന ദേശപാലന ഇഷ്ടമേ കറന്നു വേണ്ടി.